കേൾക്കെ ചിരി നീ പൊഴിക്കെ ഇടനെഞ്ചിൻ മണി ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കെ കിന്നരിക്കാനടുക്കെ ഉലയും പതുക്കെ പുതുവെള്ളിക്കൊലുസി തൻ്റെ മനസ്സിലെത്തും മുഷസേ തെന്നൽ ചിലമ്പുമാ ചിമ്മും വസന്തകാലമേ ഒന്നു നിന്നെ പുണർനിടാമിനി ചില്ലുറാന്തൽ വിളക്കേ ചിരി നീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണി ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ ചില്ലുറാന്തൽ